സങ്കീർത്തനാലവിനി ശമാംഗീ മദസത് നന്ദാത്മികാമീശ്വരേ അസ്മദാചാര്യപര്യന്താമ്പേ ഗുരുപരമ്പ സതീസ്മൃതി പുരാണാനാം ഭഗവത്പാദം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവാചാര്യ പുത്രഭാഷ്യകൃതു വന്ദേ പുനഃപുന ബ്രഹ്മസൂത്രസാന്ദ്രഭാഷ്യം അധ്യായം ഒന്ന് പാദം മൂന്ന് അധികരണം എട്ട് സൂത്രം ഇരുപത്തെട്ട്. വർണേഭ്യശ്ച അർത്ഥപ്രതീതേഹി സംഭവാത് സ്ഫോട കൽപ്പന അനർത്ഥിക. ഇതുവരെ ചർച്ചയിലൂടെ സ്ഫോട പക്ഷം ശരിയല്ല, ഒരു പദം കേൾക്കുമ്പോൾ അർത്ഥബോധം ഉണ്ടാകുന്നത് എങ്ങനെ? സ്ഫോടവാദി പറയുന്നത് സ്ഫോടത്തിൽ നിന്നാണ്, വർണ്ണങ്ങളിൽ നിന്ന് സ്ഫുടിക്കുന്ന ശബ്ദമാണ് സ്ഫോടം. ഗോഹ് എന്ന് പറയുന്നത് സ്ഫോട ശബ്ദമാണ്, അതിൽ നിന്നാണ് അർത്ഥപ്രതീതി ഉണ്ടാകുന്നത്. അതിനെ നിഷേധിച്ചു പറഞ്ഞല്ല, വർണ്ണങ്ങളിൽ നിന്നാണ് അർത്ഥപ്രതീതി ഉണ്ടാകുന്നത്. ഇതാണ് ചർച്ച ചെയ്തത്. അപ്പൊ സ്ഫോടത്തെ അങ്ങനെ നിഷേധിക്കുമ്പോൾ സ്ഫോടവാദി പറയുകയാണ്, എന്നാ കൽപ്പയാമി അഹം സ്ഫോടം പ്രത്യക്ഷമേവ ഏന അവഗച്ഛാമി. അപ്പൊ ഇത് ശാസ്ത്ര ചർച്ചയിൽ എല്ലാവരും കേട്ട് പിടിക്കുന്ന ഒരു ഭാഗമാണ്. പറയും, ഞങ്ങൾ ഈ പറയുന്ന കാര്യം കൽപ്പനയല്ല, പിന്നെയോ ഞങ്ങളുടെ പ്രാമാണികമായ ജ്ഞാനമാണ്. പ്രാമാണിക ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് കൽപ്പനയല്ല. പിന്നെ അതിനെ പരിശോധിച്ച് നോക്കും, നിങ്ങൾ പറയുന്നത് പ്രാമാണികമായ ജ്ഞാനമാണോ അത് കൽപ്പനയാണ്? കൽപ്പന എന്ന് വെച്ചാൽ ഭാവന. നമുക്ക് ഭാവന ഉണ്ടെങ്കിൽ എന്തും പറയാം. സാഹിത്യ കൃതികളും മറ്റും അങ്ങനെയാണ്, ഭാവനയിലൂടെ, കവിയുടെ ഭാവനയിലൂടെ കാവ്യം ഇങ്ങനെ വരുന്നു. ഒന്നൊരു പ്രാമാണികമായ ജ്ഞാനമല്ല, അത് രസമാണ്. പക്ഷെ അവിടെ നിന്നും പ്രാമാണികമായ ജ്ഞാനമല്ല. അപ്പോൾ ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ച് അവിടെ ഈ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഭാവനയ്ക്ക് യാതൊരു സ്ഥാനമില്ല, കൽപ്പനയ്ക്കൊരു സ്ഥാനമില്ല. പിന്നെന്താണ് പ്രാമാണികമായ ജ്ഞാനമായിരിക്കണം എന്നുവെച്ചാൽ, പ്രാമാണികമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ പരമാർത്ഥ ജ്ഞാനം, എന്താ ഏതെന്നുണ്ടെങ്കിൽ സത്യത്തെ മനസ്സിലാക്കും. ഭാവനയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് ചിലപ്പോൾ അസത്യത്തിലൂടെ ആയിരിക്കും, ഭാവനയിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന അസത്യത്തിലായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ രണ്ട് പക്ഷം, ഒന്നൊന്ന് സ്ഫോടം മറ്റൊന്ന് പറഞ്ഞു. ഇതിൽ ഒന്ന് ശരിയാണെങ്കിൽ മറ്റത് വെറും ഭാവനയാണ്. സ്ഫോടവാദി പറയുന്നു ഞങ്ങളുടെ പക്ഷം ഭാവനയല്ല, പിന്നെയോ അത് പ്രാമാണികമാണ്. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ അനുഭവമാണ്. സ്ഫോടശബ്ദത്തിൽ നിന്നാണ് അർത്ഥബോധം ഉണ്ടാകുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾക്കും അനുഭവിക്കാം എന്നാണ്. ഇവിടെ സിദ്ധാന്തി എന്ത് പറയും? ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ അത് വെറും ഒരു കൽപ്പന മാത്രം. കൽപ്പനയും ഒരു അനുഭവമാണല്ലോ. മനോരഥം നമ്മളിവിടെ ഇതും കൊണ്ട് പലതും ഇങ്ങനെ ഭാവന ചെയ്യുന്നു. ഒന്ന് സംഭവിക്കണമെന്നില്ലല്ലോ, പക്ഷെ ഭാവന ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ അനുഭവമാണ്. ഞാനിരുന്ന് ഭാവന ചെയ്യുന്നു എനിക്ക് ലോട്ടറി അടിച്ചു, പിന്നെ തുടർന്നുള്ള കാര്യങ്ങൾ, ആ പണം എങ്ങനെ വിനിയോഗിക്കുന്നു, ഇതൊക്കെ എൻ്റെ ഭാവനയിലൂടെ വരാം, സത്യമല്ല. ഇപ്പൊ ശാസ്ത്ര ചർച്ചയിൽ ഒരു പരമാർത്ഥം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുമ്പോൾ മനസ്സിലാവും മറ്റുള്ളതെല്ലാം വെറും ഭാവനയാണ്. സ്ഫോടവാദി ആദ്യം തന്റെ പക്ഷം പറയുന്നു, ഇന്ന കൽപ്പയാമ്യഹം സ്ഫോടം. സ്ഫോടത്തെ ഞങ്ങളിങ്ങനെ കൽപ്പിച്ചെടുക്കുന്ന ഒന്നുമില്ല. വർണ്ണങ്ങളിൽ നിന്നൊരു സ്ഫോടം, സ്ഫോടത്തിൽ നിന്ന് അർത്ഥബോധം, അങ്ങനെ കൽപ്പിച്ചതല്ല. പിന്നെയോ പ്രത്യക്ഷമേവ തുയേനം അവഗച്ഛാമി. നമ്മൾ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിലോ ഈ പ്രത്യക്ഷം പ്രത്യക്ഷം എന്ന് പറയുന്നൊരു കാര്യമില്ല. എന്റെ അനുഭവം, എന്റെ അനുഭവം എന്ന് പറയുന്നതിനൊന്നും യാതൊരു കഴമ്പുമില്ല. ഇവിടെ പരമാർത്ഥ ജ്ഞാനത്തെ സംബന്ധിച്ച് അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാവാം. ഓരോരുത്തരുടെ മനസ്സും ഓരോരുത്തരുടെ ഇന്ദ്രിയങ്ങളും അവരുടെ സാഹചര്യങ്ങളും കാലവും ദേശവും അനുസരിച്ച് ഓരോ ജീവനും വിഭിന്നങ്ങളായ അനുഭവങ്ങളുണ്ടാകും. അനുഭവിച്ചു അതുകൊണ്ട് സത്യം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരു ഭ്രാന്തമായ അനുഭവത്തെ പിന്തുടരും. മിക്കവാറും എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ അനുഭവത്തെ പരിശോധിച്ചിട്ട് അതിന് ബാധ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അനുഭവം അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടോ? അപ്പൊ മനസ്സിലാക്കണം അത് വേറെ ഒരു കൽപ്പന മാത്രമായിരുന്നു. അനുഭവമായിരുന്നു, പക്ഷേ കൽപ്പനയായിരുന്നു. ഇതാണ് തത്വചിന്തയുടെ വഴി. ഇതാണ് പലർക്കും ഇത് അസ്വീകാര്യമായിത്തീരുന്നു. പലർക്കും എന്താണ്, അവരവരുടെ ഭാവനാലോകത്ത് കൽപ്പനാലോകത്തിൽ ഇങ്ങനെ വിഹരിക്കുന്നതാണ് ഒരു സുഖം കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊരിക്കലും യാഥാർത്ഥ്യത്തിലേക്ക് സത്യത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അവരാ ഭാവനാലോകത്ത് തന്നെ അങ്ങനെ ജീവിക്കും. അത് അവർക്കൊരു രസമായിരിക്കും കവികളെപ്പോലെ. സ്ഫോടവാദി പറയുന്നു, പ്രത്യക്ഷമേവ തുയേനാവഗച്ഛാമി. ഞങ്ങളിത് പ്രത്യക്ഷമായി അനുഭവിക്കുന്ന കാര്യമാണ്. എങ്ങനെ? ആ മുമ്പ് പറഞ്ഞ കാര്യമാണ് ഒന്നുകൂടി പറയുന്നു. ഏകൈക വർണ്ണഗ്രഹണ അഹിത സംസ്കാരായ ബുദ്ധൌ ജഡതി പ്രത്യവഭാസന. മുമ്പ് വിശദീകരിച്ചാണ്. ഗോഹു എന്നൊരു ശബ്ദം കേൾക്കുന്നു. ഗകാരം, ഔകാരം, വിസർഗം ഇങ്ങനെ ആ ക്രമത്തിൽ, കാരണം നമുക്ക് ഉച്ചരിക്കുന്നതിനൊരു ക്രമം വേണം. ഗ എന്നുള്ള വർണ്ണത്തെ ഉച്ചരിച്ചിട്ട് ആ ഉച്ചരിക്കാൻ പറ്റും. എല്ലാം ഒരുമിച്ചാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നാക്ക് പ്രവർത്തിക്കണ്ടേ അവിടെ. രാമഹാഗ്രാമം ഗച്ഛതി ഒറ്റ സമയം നമ്മുടെ മനസ്സിൽ പതിഞ്ഞതുപോലെ തോന്നും. ഒരേ സമയം നമ്മുടെ കർണപുടത്തിൽ ശബ്ദം പ്രവേശിച്ചതായി തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഓരോ പദമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. രാമഹ ഗ്രാമം ഗച്ഛതി, അതിൽ തന്നെ പിന്നെ ഓരോ വർണ്ണങ്ങളായി. രേപം, ആകാരം, മകാരം, അകാരം, വിസർഗം. പക്ഷെ ഇത് വേഗത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് യുഗപത് എന്ന് തോന്നും, ഒരേ സമയം ഒന്ന് തോന്നുന്നേ ഉള്ളൂ. അപ്പോ ഇവിടെ പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായി ചിന്തിച്ചിട്ടാണ് ഓരോ വർണ്ണങ്ങളായി ശ്രവിക്കുന്നു. ഓരോ വർണ്ണവും ഉള്ളിൽ പതിയുമ്പോൾ, ശ്രവണേന്ദ്രിയത്തിലൂടെ അന്ധക്കരണത്തിൽ പതിയുമ്പോൾ അവിടെ സംസ്കാരം ഉണ്ടാകുന്നു. അതെല്ലാം കൂടിച്ചേരുന്നു, അവസാനം എത്തിച്ചേരുന്നു ഗോഹു എന്നുള്ളിടത്ത്. ആ ഗോഹു വിസർഗത്തിൽ എത്തിച്ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് ആ വിസർഗ ശ്രവണത്തിന് ശേഷം ഈ സംസ്കാരങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് പെട്ടെന്ന് ഗോഹു എന്ന് പറയുന്ന ഒരു പദം ഉള്ളിൽ പ്രകാശിക്കുന്നു. കാണുന്നുള്ളത് ഏകം പദം എന്നുള്ള ആണ് ബോധം. ഓരോരോ വർണ്ണങ്ങളെന്നല്ല, ഗോഹു എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, അതൊരു പദമാണ്. നമ്മളങ്ങനെ പറയാറില്ല ഗകാരമാണ്, ഔകാരമാണ്, വിസർഗമാണ്, അങ്ങനെ പറയാറില്ല. അത് ഒരു പദമാണ്. ആ ഒരു പദം എന്ന് പറയുന്നത് വർണ്ണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്ഫോടമാണ്. അത് ഈ വർണ്ണം ശ്രവിച്ച് പെട്ടെന്ന് തന്നെ ജടിതി പെട്ടെന്നുള്ളിൽ പ്രകാശിക്കുന്ന ഒന്നാണ്, അതാണ് സ്ഫോടം. അതിൽ നിന്നാണ് അർത്ഥബോധം ഉണ്ടാകുന്ന ഒന്നാണ്. പറയുന്ന ഏകൈക വർണ്ണഗ്രഹണ ആഹിത സംസ്കാരായ ബുദ്ധവും, ഓരോരോ വർണ്ണങ്ങൾ ശ്രവിച്ച് അതിൽ നിന്ന് ആഹിതമായ, അതിൽ നിന്ന് സഞ്ചയിച്ച സംസ്കാരായ ബുദ്ധു, സംസ്കാരത്തോടുകൂടി ആ ബുദ്ധിയിൽ ജഡിതി പ്രത്യോഭാസന പെട്ടെന്നത് പ്രകാശിക്കുന്നു പദം. ഗോഹു എന്നുള്ള പദം പ്രകാശിക്കുന്നു. അതാണ് സ്ഫോടം. അതുകൊണ്ട് അത് അനുഭവമാണ്. അങ്ങനെ ഒരു പദജ്ഞാനം ഉള്ളിലുണ്ടാകുന്നുണ്ടല്ലോ. പിന്നെ വർണ്ണമാണ് അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ നിങ്ങൾ പറയും, പൂർവക്ഷി പറയുകയാണ്. ഇത് ചെയ്യുന്നോ അത് ശരിയല്ല. എന്തുകൊണ്ട്? അസ്യ അഭി ബുദ്ധേഹേ വർണ്ണവിഷയത്വം. ശരിയാണ്, ഗോഹു എന്ന് പറയുന്ന ഒരു പദ ബോധമുള്ളിലുണ്ടാകുന്നുണ്ട് ആ ശബ്ദത്തെ ശ്രവിക്കുമ്പോൾ. പക്ഷെ ആ ബോധത്തിൽ വിഷയമായിരിക്കുന്ന എന്താണ്? വർണ്ണങ്ങളാണ്. നിങ്ങൾ പറയുന്ന പോലെ ഒരു വർണ്ണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പദസ്ഫോടം എന്ന് പറയുന്ന ഒരു സാധനമല്ല. ഗോഹു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനെ അറിയുന്നത്? ഗകാര ഔകാര വിസർഗത്തെ തന്നെ. അന്ന് വേറിട്ടൊന്നിനെ അറിയുന്നു എന്ന് പറയുന്നത് ശരിയല്ല. വർണ്ണമാണ് അവിടെ വിഷയം. പരിശോധിച്ചു നോക്കുക, വേറിട്ടൊന്നല്ല എന്നാണ്. അസ്യാഭി ബുദ്ധേഹേ, ആ ബുദ്ധിയും, നിങ്ങൾ പറയുന്ന ഈ പദസ്ഫോട ബുദ്ധി എന്ന് പറയുന്ന ആ ബുദ്ധിയുടെയും വിഷയം എന്താണ്? വർണ്ണമാണ്, വർണ്ണവിഷയത്വ. അത് വിശദീകരിക്കുന്നു. ഏകൈക വർണ്ണഗ്രഹണ ഉത്തരകാലാഹീയം ഏകാ ബുദ്ധി ഗൗരിതി സമസ്ത വർണ്ണവിഷയ അനാർത്ഥാന്തര വിഷയം. പറയുന്നു ഏകൈക വർണ്ണഗ്രഹണ ഉത്തരകാലാഹി ഏകാ ബുദ്ധി ഗൗഹു എന്ന് പറയുന്നിടത്ത് ഗകാര ഔകാര വിസർഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് തന്നെയാണ് ഗ്രഹിക്കുന്നത്. അത് സൂക്ഷ്മമായ സമയത്തിൽ ഓരോന്നോരോന്ന് ഉളിപ്പതിയുന്നു. അങ്ങനെ പതിഞ്ഞതിന് ശേഷം ഏകൈക വർണ്ണഗ്രഹണ ഉത്തരകാല ഹീയം ഏകാബുദ്ധി ഗൗഹു, അത് കഴിഞ്ഞ് ഗൗ എന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നു. നമ്മളൊരു ശബ്ദബോധം പദബോധം അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതുവരെ പറഞ്ഞതല്ല ശരിയാണ്. ക്രമമായി അവിടെ വർണ്ണങ്ങളെ ഗ്രഹിച്ച് അവസാനം ഗൗഹു എന്നുള്ളൊരു ഏകത്വ ബുദ്ധി ഉണ്ടാവുന്നുണ്ട്, ഏക പദത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുന്നുണ്ട്. അതാണ് ഏകാബുദ്ധി ഗൗരതി. പക്ഷേ ആ ബോധത്തിൽ വിഷയമായിരിക്കുന്ന എന്താണ്? സമസ്ത വർണ്ണ വിഷയ, സമസ്ത വർണ്ണങ്ങളുമാണ്. വർണ്ണങ്ങളിൽ നിന്ന് വേറിട്ടൊരു സാധനമില്ല. സമസ്ത വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഗുകാര ഔകാര വിസർഗങ്ങൾ തന്നെയാണ് അവിടെ വിഷയമായിരിക്കുന്നത്. അത് എങ്ങനെ? ഓരോ വർണ്ണങ്ങളും കേട്ടു, അതിൽ നിന്ന് സംസ്കാരമുണ്ടായി, ആ സംസ്കാരത്തിന്റെ സഹായത്തോടുകൂടി അതിൻ്റെ ഒരു സ്മൃതി, അതാണ് അടുത്ത് സംഭവിക്കുന്നത്. അവസാന വർണ്ണവും ഉച്ചരിച്ചു കഴിയുമ്പോൾ അർത്ഥാന്തര വിഷയ, മറിച്ച് സ്ഫോടം എന്ന് പറയുന്ന ഒന്നവിടെ വിഷയമല്ല. ചിന്തിച്ച് മനസ്സിലാക്കണം. കഥമേത് അപഗമ്യതേ പറയുന്നു, നിങ്ങൾ ഇത്ര തീർത്ത് പറയുന്ന എങ്ങനെ? ഒരു കൂട്ടർ പറയുന്നു സ്ഫോടം എന്ന് പറയുന്ന ഒരു പദമാണ്, വേർകൂട്ടുകളൊന്നുമല്ല, വർണ്ണങ്ങൾ തന്നെയാണ് അവിടെ വിഷയമായിരിക്കുന്നത്. അർത്ഥാന്തരമല്ല, അന്യാർത്ഥമല്ല, മറ്റൊരു സാധനമല്ല. ഇതെങ്ങനെ തിരിച്ചറിയാം? വർണ്ണമാണ് അവിടെ വിഷയമാകുന്നു എന്നുള്ളതിന് എന്താ യുക്തി? മനസ്സിലാകണമല്ലോ. പറയുന്നു, ഏതോ അസ്യാമ വിബുദ്ധു ദകാരാദയോ വർണ്ണ അനുവർത്തന്തേ നത്തു ദകാരായ. അതിന് യുക്തി കൂടിയുണ്ട്. കാരണം ഗൗഹു എന്നുള്ള ഓരോ വർണ്ണങ്ങൾ കേട്ടുകഴിഞ്ഞ് അവസാനം ഗൗ എന്നൊരു ബോധം ഉണ്ടാകുമ്പോൾ, അങ്ങനൊരു ബോധം ഉണ്ടാകുന്നുണ്ട്, പദത്തെക്കുറിച്ചുള്ള ബോധം. ആ ബോധത്തിലും അനുവർത്തിക്കുന്ന എന്താണ്? മുമ്പ് കേട്ട അതേ വർണ്ണങ്ങൾ തന്നെയാണ്, ഗകാര ഔകാര വിസർഗങ്ങൾ തന്നെയാണ്. മറിച്ച് അതിന് പകരം വേറൊരു വർണ്ണം അവിടെ വരുന്നില്ല. നിങ്ങൾ പറയുകയാണ് ആ വർണ്ണങ്ങളിൽ നിന്നും ഭിന്നമായ ഒരു സാധനം സ്ഫോടം എന്ന് പറയുന്നു, അത് വരുന്നു എന്ന് വന്ന് നിങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ വർണ്ണങ്ങളിൽ നിന്നും ഭിന്നമായ ഒന്നിനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗകാര ഔകാര വിസർഗങ്ങളിൽ നിന്നും ഭിന്നമായ വേറൊരു വർണ്ണത്തെ എന്തുകൊണ്ട് കൽപ്പിച്ചുകൂടാ? എന്തായാലും സ്ഫോടം ഭിന്നമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഗകാരത്തിന് പകരം അവിടെ ദകാരമാണ് എന്നെന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. സ്ഫോടവാദി എന്താ പറയുന്നത്? വർണ്ണങ്ങളിൽ നിന്നും ഭിന്നമായ ഒരു സാധനം, അതാണ് സ്ഫോടം. ഗൗ എന്ന് പറയുന്നത് അതാണ്. പറയുന്നു വർണ്ണങ്ങളിൽ നിന്നും ഭിന്നമാണെങ്കിൽ അവിടെ ഗകാരത്തിന് പകരം എന്തുകൊണ്ട് ദകാരം അല്ലെങ്കിൽ കകാരം അല്ലെങ്കിൽ ചകാരം അങ്ങനെയും ഒരാൾക്ക് പറയാനുണ്ട്. കാരണം അതും ഭിന്നമാണ്. പറയുന്നത് ഇത് ഹി അസ്യ ബുദ്ധേഹേ, വർണ്ണങ്ങൾ ശ്രവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധി ഗൗ എന്നുള്ള ആ ബുദ്ധി, ആ ബോധമുള്ളിലുണ്ടാകുന്നു ആ ബുദ്ധിയുടെ വിഷയം ഗകാരാദിഭ്യോ അർത്ഥാന്തരം സ്ഫോട വിഷയസ്യാത്. ആ വർണ്ണങ്ങൾ ഗകാരാദി വർണ്ണങ്ങളിൽ നിന്നും അന്യമായ സ്ഫോടമാണ് ആ ബുദ്ധിയുടെ വിഷയമെന്ന് വന്നു കഴിഞ്ഞാൽ തകാരാദയ ഇവ ഗകാരാദയോ അസ്യ ബുദ്ധേ വ്യാപരതേരൻ. ഏതോ അസ്യാമവി ബുദ്ധു കഥമേതത് അവഗമ്യത ഏതോ അസ്യാമവി ബുദ്ധു ഗകാരാദയോ വർണ്ണ അനുവർത്തന്തേ നത് ദകാരാദ. എന്തുകൊണ്ട് ഗൗ എന്ന് പറയുന്ന ബുദ്ധിയിൽ മുമ്പ് ശ്രവിച്ച വർണ്ണങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഗകാരാദികൾ എന്ന് വെച്ചാൽ ഗകാര ഔകാര വിസർഗങ്ങൾ അതേ ഉള്ളൂ. നത്തു ദകാരാദയ മറ്റേതെങ്കിലും വർണ്ണങ്ങൾ ദകാരമോ ചകാരമോ ഗകാരമോ അതൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ വർണ്ണങ്ങളെ ശ്രവിച്ചതിന് ശേഷം ഗോഹു എന്നുള്ള ഒരു പദത്തെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ അതാ വർണ്ണങ്ങളിൽ നിന്നും ഭിന്നമായ പദസ്ഫോടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. എന്തുകൊണ്ട്? വർണ്ണങ്ങളിൽ നിന്നും ഭിന്നമായ ഒന്നല്ല അത്. എന്തുകൊണ്ട്? അവിടെ മുമ്പ് കേട്ട ഗകാരത്തിൽ നിന്നും ഭിന്നമായ ദകാരം അവിടെയില്ല. ഗകാരവും ഔകാരവും വിസർഗമേ ഉള്ളൂ എന്ന് പറയുന്നത് അസ്യാമപി ബുദ്ധു ഗകാരാദയോ വർണ്ണ അനുവർത്തന്തേ. ഗൗ എന്ന് പറയുന്ന ആ ബോധത്തിലും ഗകാരാദി വർണ്ണങ്ങളാണ് അനുവർത്തിക്കുന്നത്. നത്തു ദകാരാദയ മറ്റു വർണ്ണങ്ങളൊന്നും അവിടെ വരുന്നില്ല. അതുകൊണ്ട് അർത്ഥാന്തര ബുദ്ധിയില്ല, അർത്ഥാന്തരത്തിന്റെ ബുദ്ധി, മറ്റൊരു വസ്തുവിന്റെ ബോധം അവിടെ ഉണ്ടാകുന്നില്ല. മുമ്പ് കേട്ടുകഴിഞ്ഞാൽ വർണ്ണങ്ങളെ തന്നെയാണ് ഗ്രഹിക്കുന്നത്. സ്ഫോടവാദി എന്താണ്? വർണ്ണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിനെ അവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. വർണ്ണവാദി എന്താ പറയുന്നത്? അവിടെ വർണ്ണമേ ഉള്ളൂ. ആ ഗൗ എന്ന് പറയുന്ന ഒരു പദത്തിന്റെ ബോധം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് സ്ഫോടം ഒന്നുമല്ല, അത് വർണ്ണങ്ങൾ തന്നെയാണ്. അത് വിശദീകരിക്കുന്ന ഏതിഹി അസ്യഹായ ബുദ്ധേ ഗകാരാദിഭ്യോ അർത്ഥാന്തരം സ്ഫോടോ വിഷയസ്യ തഥ ദകാരാദ ഇവ ഗകാരാദയോ അപ്പി അസ്യ ബുദ്ധേ വ്യാവർത്തേരൻ നതു തഥാ. വർണ്ണവാദി സ്ഫോടവാദിയോട് പറയണം, നിങ്ങൾ പറയുകയാണ് ആദ്യം വർണ്ണങ്ങൾ ശ്രവിച്ചു, അത് കഴിഞ്ഞ് പദത്തിന്റെ ബോധമുണ്ടായി, ആ വർണ്ണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സ്ഫോടമാണ് അവിടെ അനുഭവിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എന്താ തകരാറ്? എങ്ങനെയാണോ അവിടെ ഗകാരാദികളിൽ നിന്നും വ്യത്യസ്തമായ, വർണ്ണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ഫോടം അനുഭവപ്പെട്ടത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണോ അവിടെ ഗകാരം തുടങ്ങിയവ ശ്രവിച്ചതിന് ശേഷം സ്ഫോടത്തെ ശ്രവിക്കുമ്പോൾ അതിൽ ദകാരങ്ങളില്ലാത്തത് അതുപോലെ ഗകാരവും ഇല്ല എന്ന് പറയേണ്ടി വരും. സ്ഫോടം എന്ന് പറയുമ്പോൾ അത് ഗകാരാദികളല്ലല്ലോ. അങ്ങനെ പറയാൻ കഴിയുമോ? ഗഹു എന്ന് പറയുന്ന പദസ്ഫോടത്തിൽ അവിടെ ദകാരമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ദകാരം അവിടെ എന്തായാലും ഇല്ല. കാരണം ഗകാരം ശ്രവിച്ചിട്ടാണ് ഗഹു എന്നുള്ള ബോധം ഉണ്ടാകുന്നത്. പക്ഷെ അത് വർണ്ണത്തിൽ നിന്ന് അന്യാർത്ഥമാണെന്ന് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ അംഗീകരിക്കേണ്ടി വരും. അവിടെ ദകാരം ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഗകാരം ഇല്ലെന്ന് പറയേണ്ടി വരും. പക്ഷെ അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഗു എന്ന് പറയുന്ന പദ ശ്രവിക്കുന്നവന് അറിയാം അവിടെ ഗകാരം ഉണ്ടെന്നുള്ള കാര്യം. ദകാരാദി വർണ്ണങ്ങളില്ലെന്നും അറിയാം, ഇത് പറയാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. യതിഹി അസ്യ ബുദ്ധേഹേ, ഈ ബുദ്ധിക്ക് ഗകാരാദിഭ്യോ അർത്ഥാന്തരം സ്ഫോടോ വിഷയസ്യ ഗൗ എന്ന് പറയുന്ന ആ ബുദ്ധി, നിങ്ങൾ വിളിക്കുന്ന ആ സ്ഫോട ബുദ്ധിക്ക് ഗകാരാദി വർണ്ണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സ്ഫോടമാണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫോട വിഷയസ്യ തതോ ദകാരാദ ഇവ എങ്ങനെയാണോ അവിടെ ദകാരാദി വർണ്ണങ്ങൾ ഇല്ലാത്തത്, അതുപോലെ ഗകാരാദയോ അപ്പൊ ഈ ഗകാരാദികളും അസ്യാഹ ബുദ്ധേ വ്യാവർത്തേരൻ, ആ ബുദ്ധിയിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഗൗ എന്നുള്ള ആ പദത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുമ്പോൾ അവിടെ ദ ഇല്ലാത്തതുപോലെ ഗായും ഇല്ല എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട്? അത് ഈ വർണ്ണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ്. അത് തഥാസ്തി, പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ഗൗ എന്ന് പദബോധം ഉണ്ടാകുമ്പോൾ അവിടെ ഗകാരമുണ്ട്, അതിൻ്റെ അനുഭവമുണ്ട്. തസ്മാത്, അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തെ ഇവിടെ ഉപസംഹരിക്കുന്നു. എം ഏകബുദ്ധി വർണ്ണവിഷയ ഏവ സ്മൃതി. അതുകൊണ്ട് ഈ ഗൗ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതൊരു സ്മൃതിയാണ്, സ്മരണയാണ്. എന്തുകൊണ്ട്? കാരണം ഗൗ എന്നുള്ള ആ പദത്തിന്റെ ബോധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അത് ഗകാര ഔകാര വിസർഗങ്ങളെ ഗ്രഹിച്ച് അതിനുശേഷമാവണം. എന്തുകൊണ്ട്? ഉച്ചരിക്കുന്ന ആള് ആദ്യം ഗകാരത്തെ ഉച്ചരിച്ചു, ഔകാരത്തെ ഉച്ചരിച്ചു, അത് കഴിഞ്ഞ് വിസർഗത്തെ ഉച്ചരിച്ചു. ഉച്ചരിക്കുന്നതിനൊരു ക്രമമുണ്ട്. ഉച്ചരിക്കുന്നതിനൊരു ക്രമമുണ്ടെങ്കിൽ കേൾക്കുന്നതിനും ആ ക്രമമുണ്ട്. വളരെ സൂക്ഷ്മമാണെന്നേ ഉള്ളൂ അവിടെ കാലത്തിന്റെ വ്യത്യാസം. അപ്പോ ശ്രവിക്കുന്ന സമയത്ത് നമുക്കതിനെ പ്രത്യക്ഷം എന്ന് പറയാൻ പറ്റും. ഗ എന്ന് ഒരാൾ ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ സ്വയം ഉച്ചരിക്കുന്നു, അതിനെ കേൾക്കുന്ന സമയത്ത് അത് പ്രത്യക്ഷം. അടുത്ത നിമിഷം ആ ശബ്ദം തന്നെ അപ്രത്യക്ഷമാവുകയാണ്. ശബ്ദം നിത്യമെന്ന് പറയുന്നവരും അത് സ്വീകരിക്കുന്നുണ്ട്. എന്താണ്? ശബ്ദം അഭിവ്യക്തമാകുന്നു, മറയുന്നു, നശിക്കുന്നില്ലെന്നേ ഉള്ളൂ, പ്രകടമാകുന്നു, ഇല്ലാതാകുന്നു. അപ്പോൾ ഒരു വർണ്ണം ഉച്ചരിക്കുമ്പോൾ ഒരു നിമിഷം അത് പ്രകടമാകുന്നു, അടുത്ത നിമിഷം അത് പോകുന്നു. ഇപ്പൊ ഗകാരത്തെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം ആ ശബ്ദം മുഴങ്ങുന്നു നമ്മുടെ ചെവിയിൽ, അടുത്ത നിമിഷം അത് മറയുന്നു. അടുത്ത നിമിഷം എന്ത് വരുന്നു? അതിന്റെ സ്ഥാനത്ത് ഔകാരത്തെ ഉച്ചരിക്കുന്നു, അത് പ്രകടമാകുന്നു, മറയുന്നു. അടുത്ത് വിസർഗത്തെ ഉച്ചരിക്കുന്നു, അത് പ്രകടമാകുന്നു, മറയുന്നു. അപ്പൊ ഇതെല്ലാം പ്രത്യക്ഷമാവുന്ന ഇപ്പോ ഒരു നിമിഷം, അടുത്ത നിമിഷം ഇതെല്ലാം മറഞ്ഞു. പക്ഷേ ഗൗ എന്നൊരു ബോധം നിലനിൽക്കുന്നു. ഈ ശബ്ദം കേട്ടുകഴിയുമ്പോൾ, അവസാനത്തെ വിസർഗവും കേട്ടുകഴിയുമ്പോൾ ഗൗ എന്നൊരു ബോധം നിൽക്കുന്നു. അവിടെ ആ ശബ്ദം തന്നെ മറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഈ ബോധത്തിന് എന്ത് പറയേണ്ടി വരും? ഇത് സ്മൃതിയാണ്. നമുക്കത് പ്രത്യക്ഷം പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് സ്മൃതിയാണ്. ആ സ്മൃതിയുടെ വിഷയം എന്താണ്? ഗകാര ഔകാര വിസർഗങ്ങളാണ്. ഇതാണ് വർണ്ണവാദി പറയുന്നത്. അല്ല, പ്രത്യേകിച്ച് അവിടെ സ്ഫോടം അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട്? നമ്മൾ പറയുന്നു ആ എന്ന് പറയുന്ന വർണ്ണം, ആ വർണ്ണത്തെ ഉച്ചരിക്കുന്നതിന് നമുക്ക് ഒരു മാത്ര ഒരു ഞൊടി എന്ന് പറയും. ഒരു മാത്രയിലാണ് നമ്മളത് ഉച്ചരിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അതിൻ്റെ ആയുസ്സും അത്രയേ ഉള്ളൂ. പിന്നെ ആ ശബ്ദം മുഴക്കുന്നത് നമ്മുടെ ബുദ്ധിയിലാണ്. അല്ല, നമ്മൾ കരുതുകയാണ് അല്ല ആ ശബ്ദം ഇങ്ങനെ നിൽക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ടാമത്തെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ശബ്ദം നമുക്ക് ഉച്ചരിക്കാൻ പറ്റത്തില്ല, കേൾക്കാനും കഴിയത്തില്ല. എന്തുകൊണ്ട്? അവിടെ ആദ്യത്തെ ശബ്ദം തന്നെ നിൽക്കും. അപ്പൊ ശബ്ദത്തിൻ്റെ ഒരു സ്വഭാവമാണ് അതിങ്ങനെ പ്രകടമാവുക, മറയുക. ഇനി ശബ്ദത്തെ നിത്യമായി സ്വീകരിച്ചാലും അതിൻ്റെ അഭിവ്യക്തിയും അതിൻ്റെ മറയലും അംഗീകരിച്ചേ പറ്റും. അപ്പൊ ശബ്ദവൃഷണമേ ഉള്ളൂ. പക്ഷെ ഈ വർണ്ണങ്ങൾ ഉച്ചരിച്ച് കേട്ട് കഴിയുമ്പോ ഗൗ, നീ ഇപ്പൊ എന്താ കേട്ടതെന്ന് ചോദിച്ചാന്ന് പറയും ഗൗ. നമ്മൾ ഗകാരത്തെ കേട്ടെന്നല്ല പറയുന്നത്, ഗൗ എന്നുള്ള ശബ്ദമാണ് ഞാൻ കേട്ടത്. രാമ എന്ന് വിളിക്കുന്നു. രാമൻ എന്തു പറയും? എന്നെ ആരും രാമ എന്ന് വിളിച്ചു, എന്നെ ആരും രാ എന്ന് വിളിച്ചു, അങ്ങനെ പറയും. അവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നതെന്ന് രാമൻ ചിന്തിക്കുന്നുണ്ട്. രാമൻ അവിടെ ആദ്യം രേഖത്തെ കേട്ടു, പിന്നെ ആകാരത്തെ കേട്ടു, മകാരത്തെ കേട്ടു, അകാരത്തെ കേട്ടു, വിസർഗത്തെ കേട്ടു, ഇതെല്ലാം ക്ഷണത്തിൽ കഴിഞ്ഞു. ശബ്ദങ്ങൾ പൊങ്ങി ഉയർന്നു മറഞ്ഞു. പിന്നെ രാമന്റെ ഉള്ളിൽ നിൽക്കുന്ന എന്താണ്? രാമ എന്നുള്ളൊരു പദം, ഏകപദം. ഇതെല്ലാം കേട്ട സമയത്ത് ഓരോ വർണ്ണവും പ്രത്യക്ഷമായിരുന്നു. മറഞ്ഞു കഴിഞ്ഞാലോ പറയുന്നു ആ രാമ ഒരു സ്മൃതിയാണ്. അവിടെ കാര്യങ്ങളെല്ലാം വളരെ വളരെ വേഗത്തിൽ സംഭവിക്കുന്നു. ഒരു ശബ്ദം കേൾക്കുന്നു, ഉടൻ തന്നെ അതിന്റെ സംസ്കാരം ബുദ്ധിയിൽ പതിയുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത ശബ്ദം വരുന്നു, ഉടൻ അതിന്റെ സംസ്കാരം വരുന്നു. ഈ ശബ്ദങ്ങളെല്ലാം ഉച്ചരിച്ച് ശ്രവിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് പെട്ടെന്നൊരു സ്മരണ, ഒരു സ്മൃതി ബോധം ഉള്ളിലുണ്ടാക്കുന്നതാണ് രാമൻ. ഇത് തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഈ ഓരോ ശബ്ദങ്ങൾ നമ്മൾ ഏത് സമയമാണോ ഉച്ചരിക്കുന്നത് ആ സമയം തന്നെ ആ യന്ത്രം അതിനെ ഒരു മുദ്രയാതി പതിപ്പിക്കുന്നു. അതങ്ങനെ പതിഞ്ഞിരിക്കുന്നു. അതിനെ വീണ്ടും പുറത്തെടുക്കുന്നതിനുള്ള വിദ്യ ഉപയോഗിക്കുമ്പോൾ അത് പ്രകടമാകുന്നു. ഇവിടെ അതിനെ സ്മൃതി എന്ന് പറയുന്നു. ഇവിടെ അത് ബുദ്ധിയിൽ സംഭവിക്കുന്നു, അവിടെ അത് യന്ത്രത്തിൽ സംഭവിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, തസ്മാത് ഇയം ഏകബുദ്ധി. ഗു എന്ന് പറയുന്ന ആ ബോധം, ഒരാൾ ആ ശബ്ദം ഉച്ചരിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ബോധം, വർണ്ണവിഷയമായി സ്മൃതി, അത് ആ വർണ്ണങ്ങളെ വിഷയമാക്കുന്ന സ്മരണയാണ്. ഇതല്പ സൂക്ഷ്മമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ പിന്നെ അതിനെ കുറിച്ചൊരു ചർച്ചയാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നു, സംഭവിക്കാമോ? നനു അനേകത്വാത് വർണ്ണാനാം ന ഏകബുദ്ധി വിഷയത ഉപപദ്യത ഇത്യുക്തം. പറയുന്നത് ശരി തന്നെയാണ്, പക്ഷേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ അനുഭവം. ഈ അനുഭവത്തെ സംബന്ധിച്ച് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ഈ അനുഭവത്തിന്റെ വിശദീകരണത്തിലാണ് ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാവുന്നത്. സൂര്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അത് അനുഭവം എന്താണ്? സൂര്യഗോളം പ്രകാശമുള്ളതാണ്, ഉഷ്ണമുള്ളതാണ്. പക്ഷെ എന്താണത് എന്ന് വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോന്ന് പറയും. ഒരാൾ പറയും അത് ഹീലിയമാണ്, ഹൈഡ്രജനാണ്, അവിടെ നിരന്തരം അത്യുഗ്രമായ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ചൂടും പ്രകാശവും. വേറൊരാളത് വേറെ തരത്തിലും വ്യാഖ്യാനിക്കും. വിശദീകരണങ്ങളിലാണ് എപ്പോഴും തർക്കം വരുന്നത്. ഏത് വസ്തുവിനെ സംബന്ധിച്ചും അതിന് പല ശാസ്ത്രങ്ങളും ഉണ്ടാകുന്നു. ഭൗതികമായ വിശദീകരണങ്ങളിൽ തന്നെ എന്താണ്, പല ശാസ്ത്രജ്ഞന്മാരും പല രീതിയിൽ ഒരേ കാര്യത്തെ വിശദീകരിക്കും. പറയുന്നു, ഇക്കാര്യം അംഗീകരിക്കുന്നു, ഗൗ എന്ന് പറയുന്ന ആ വർണ്ണങ്ങളെ ശ്രവിച്ചതിന് ശേഷം ഗൗ എന്ന് പറയുന്ന പദബോധം ഉണ്ടാകുന്നു. പക്ഷേ നിങ്ങളുടെ വിശദീകരണത്തിൽ ഒരു സംശയമുണ്ട്. എന്താണ്? നനു അനേകത്വാ വർണ്ണാനാം ഏകബുദ്ധി വിഷയത ഉപദ്ധ്യതേ ഇത്യുക്തം തത് പ്രതിബ്രഹ്മ. ഒരു കാര്യം എന്താണ്, ഇവിടെ വർണ്ണങ്ങൾ അനേകമാണ്, അതെല്ലാവരും സമ്മതിക്കുന്നു. ഗൗഹു എന്ന് പറയുന്നിടത്ത് ഗകാര ഔകാര വിസർഗം മൂന്ന് വർണ്ണമുണ്ട്. എന്റെ മുമ്പിൽ മൂന്ന് പുസ്തകം ഇരിക്കുന്നു. ഞാനിതിനറിയുന്നു, അയം ഏകഹ, അയം ഏകഹ, അയം ഏകഹ, മൂന്ന് ബോധമുണ്ടാവും. അത് ഞാൻ പറയുന്നത് ഒന്നാണെന്ന് പറഞ്ഞ് ആരും അംഗീകരിക്കും. മൂന്ന് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നെന്നുള്ള ബോധം ഉണ്ടാവത്തില്ല. മൂന്ന് മൂന്ന് തന്നെ. അപ്പോൾ ഗഹു എന്ന് പറയുന്നിടത്ത് മൂന്ന് വർണ്ണങ്ങളുടെ ബോധമാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ ഗഹു എന്ന് പറയുന്ന ഏകപദം എന്നുള്ള ബോധം എങ്ങനെ ഉണ്ടാകും? അവിടെ ബുദ്ധിയുടെ വിഷയം വർണ്ണമാണെങ്കിൽ ഏകപദം എന്നുള്ള ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവിടെ ഒരു സ്ഫോടം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് വിശദീകരിക്കുന്ന ഒന്നാണ്. ധനു അനേകത്വ വർണ്ണാണ്, വർണ്ണങ്ങൾ അനേകമാണ്. ഏകബുദ്ധി വിഷയത ഉപബുദ്ധ്യത, ഒരിക്കലും അനേകമായിരിക്കുമെന്നിൽ ഏകത്വ ബുദ്ധി ഉണ്ടാകത്തില്ല. അത് അനേകമാണെന്നുള്ള ബോധ്യം ഉണ്ടാകും. അതിനാണ് ഞാൻ പുസ്തകത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. തത് പ്രതിബ്രഹ്മ, അതിനോട് ഒരു സമാധാനം പറയുന്നത് എന്താ? നിങ്ങൾ അതിന് നൽകുന്ന വിശദീകരണം പറയുന്നു, സിദ്ധാന്തി പറയുന്നു, പറയാം. നിങ്ങളുടെ സ്ഫോടത്തിന്റെ ഒന്നും ആവശ്യമില്ല. സംഭവതി അനേകസ്യാപി ഏകബുദ്ധി വിഷയത്വം, അനേക വസ്തുക്കളിലും ഏകബുദ്ധി ഉണ്ടാകാം. അതും നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ച് തന്നെ ചിന്തിക്കുക. അനേകത്തിൽ ഏകത്വ ബുദ്ധി ഉണ്ടാകുന്നു. പങ്ക്തിഹി, അതായത് ഉറുമ്പുകൾ ഇങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്. അത് പോകുമ്പം അതിങ്ങനെ മാർച്ച് ചെയ്യുമ്പോൾ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് വളരെ കൃത്യമായിട്ടാണ് പോകുന്നത്. വാസ്തവത്തിൽ അവിടെ ഉറുമ്പ് ഇഴഞ്ഞു പോകുന്നത് പലതാണ്. പക്ഷെ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ ഒരു വരി ഉറുമ്പ് പോകുന്നു. ആ പങ്ക്തി മലയാളത്തിൽ പറയുന്ന വരിയെന്ന്, ഒരു വരി ഇത്, ഇനി അപ്പുറത്ത് വേറെ കുറെ ഉറുമ്പുകളാണെങ്കിൽ ഇതാ ഇവിടെ മറ്റൊരു വരി, വേറൊരിടത്താണെങ്കിൽ എന്താണ് ഒരു വരി. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ അസംബ്ലി നിർത്തുമ്പോൾ ഒന്നിന് പറയോ ഒന്നായി നിർത്തുമ്പോൾ പറയും, ഇതാ ഇത് ഒരു വരി, ഇത് രണ്ടാമത്തെ വരി, ഇത് മൂന്നാമത്തെ വരി. അപ്പോൾ അവിടെ എന്താണ്, കുട്ടികൾ അനേകമാണ്, പക്ഷെ അതിൽ ഏകത്വ ബുദ്ധിയുണ്ട്. എന്തുകൊണ്ട്? ആ അനേകത്തെ നമ്മൾ ഒന്നെന്നാ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നായി നൂറ് പേര് നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല എന്താണ് ഇവിടെ അനേക വരികളുണ്ടെന്ന് പറയാൻ പറ്റില്ല. വാസ്തവത്തിൽ അവിടെ അനേകമാണ്, പക്ഷെ നമ്മൾ എന്താ പറയുന്നത്, ഏകം. അനേകത്തിൽ ഏകത്വ ബുദ്ധി, പക്ഷെ അതിന് നമ്മൾ പറയും എന്താണ്, അത് ഇവിടെ കുട്ടികൾ നൂറ് പേരുണ്ടെങ്കിലും വരി ഒന്നാണ്. അത് തന്നെ ഇവിടെയും പറയുന്നു, വർണ്ണങ്ങൾ പലതുണ്ടെങ്കിലും പദം ഒന്നാണ്. ഇവിടെ വരി എന്ന് പറയുന്നതിന്റെ സ്ഥാനത്താണ് ഇവിടെ പദം എന്ന് പറയുന്നത്. അപ്പൊ അനേകത്തിൽ ഏകത്വ ബുദ്ധി വരാമല്ലോ, എന്താ വേണം? ആണ് പങ്ക്തിയുടെ ഉദാഹരണം പറഞ്ഞു. ഇനി വനം, മനമെന്ന് പറയുന്ന ഒരുപാട് വൃക്ഷങ്ങൾ കൂടി ചേർന്നതാണ്. പക്ഷെ നമ്മളെന്ന് പറയുന്നത് ഇത് ഒരു വനമാണ്. അങ്ങനെ പറയുന്നത് കേരളത്തിൽ ഒരു വനം, കർണാടകത്തിൽ മറ്റൊരു വനം, ആന്ധ്രയിൽ മറ്റൊരു വനം. അപ്പം അനേക വൃക്ഷങ്ങളിൽ എന്ത് വരുന്നു? ഏകത്വ ബുദ്ധി വരുന്നു, ഒരു വനം എന്ന്. എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാം. സേന, പാണ്ഡവന്മാരുടെ ഒരു സേന, കൗരവന്മാരുടെ വേറൊരു സേന, രാമന്റെ സേന വേറൊന്ന്, രാവണന്റെ സേന ഒന്ന്. സേന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? ആനയുണ്ട്, കുതിരയുണ്ട്, കാലാളുണ്ട്, പല അക്ഷോഹിണികളുണ്ട്. എന്നാലും സേന ഒന്നാണ്. എന്നുവെച്ചാൽ പലതിൽ ഏകത്വ ബുദ്ധി. ഇനി സംഖ്യയെ തന്നെ എടുക്കാം. 1, 2, 3, 4 എന്ന് 10 വരെ എണ്ണുന്നു. ആ 10 കൂട്ടിച്ചേർത്തിട്ട് പറയും ഇത് 10 ഏകത്വ ബുദ്ധി. 10 10 എന്നുള്ള ഏകത്വ ബുദ്ധി. അത് 1, 2, 3, 4, 5 എന്നു കഴിഞ്ഞാൽ പലത്. 10 എന്ന് പറയുമ്പോഴോ 1 എന്നുവെച്ചാൽ 10 ഒരു സമൂഹം. അതുതന്നെയാണ് ശതം, സഹസ്രം. ഇവിടെയെല്ലാം എന്താണ്? അനേകങ്ങളിൽ ഏകത്വ ബുദ്ധി വരുന്നു. ഇത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അതുപോലെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അനേകങ്ങളെ വിഷയമാക്കുന്ന ഏകത്വ ബുദ്ധി. 10 എന്നൊരു ഗ്രൂപ്പിനെ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോഴും ആയക്കറിയാം ഇവിടെ പലതും ഉണ്ടെന്ന്. 1, 2, 3, 4, 5 അങ്ങനെ 10 എന്നാലും പറയുന്നത് എന്താണ്? ഇതൊരു 10 അടുത്തിരിക്കുന്ന മറ്റൊരു 10 അതിൻ്റെ അടുത്തിരിക്കുന്ന മറ്റൊരു 100 അതിൻ്റെ അടുത്തിരിക്കുന്ന 1000 എങ്ങനെയാണ് ബുദ്ധി വിഷയങ്ങളെ ഗ്രഹിക്കുന്നതെന്നുള്ളതാണ്. അനേകത്തിൽ ഏകത്വ ബുദ്ധി വരുന്നു. അങ്ങനെ വരാ, നമ്മൾ പറയാറില്ലേ നാനാത്വത്തിൽ ഏകത്വം. അതുപോലെ അങ്ങനെ സംഭവിക്കാം. അതാണ് സംഭവതി അനേകശ്യാപി ഏകബുദ്ധി വിഷയത്വം. അനേകത്തിലും ഏകബുദ്ധി വിഷയത്വം വരാം. പങ്ക്തിഹി, മനം, സേന, ദശ, ശതം, സഹസ്രം ഇത്യാദി. അതുകൊണ്ടെന്താണ് പറയുന്നത്? വർണ്ണവാദി ഗൗഹു എന്ന് പറയുന്നിടത്ത് ഗൗ എന്ന് പറയുന്നത് ഒരു പദത്തെ ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ വിഷയമായിരിക്കുന്ന അനേക വർണ്ണങ്ങളാണ്, 3 എന്നാലും ഇത് ഏകമാണ് എന്നുള്ള ബുദ്ധി ഉണ്ടാകാം. ഏകത്വ ബുദ്ധി ഉണ്ടാകാം. ഏകം പദം. അതിനാ വർണ്ണങ്ങളിൽ നിന്ന് അന്യമായി സ്ഫോടം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒന്നിനെ കൽപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ്. അത് നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സ്ഫോടവാദം ഭാഷ്യകാരൻ നിഷേധിക്കുന്ന സ്ഫോടവാദം എന്ന് പറയുന്നത്, ഇതിൽ പിന്നീട് ഒരുപാട് പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. സ്ഫോടവാദം അവസാനം സ്ഫോടം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്ന് അവസാനം അത് ബ്രഹ്മം തന്നെയായി. അപ്പോൾ ഭാഷകാരൻ നിഷേധിക്കുന്നത് ബ്രഹ്മരൂപത്തിലുള്ള സ്ഫോടത്തെയല്ല. ഇങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ആ ഏകത്വത്തിൽ തന്നെ എത്തിച്ചേരും. പക്ഷെ ഇവിടുത്തെ സ്ഫോടവാദി അതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ പറയുന്ന സ്ഫോടം എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നിഷേധിക്കാനുണ്ട്. അതുവരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതെത്തിയത് എന്താണ്? ഭാഷ്യകാരന് ശേഷമാണ്. അത് നമ്മുടെ എല്ലാ ദാർശനികന്മാർക്കും ശങ്കരാചാര്യരോട് വലിയ കടപ്പാടുണ്ട്. വിശേഷിച്ച് ശങ്കരാചാര്യരെ എതിർത്തവർക്കല്ല. ഉദാഹരണം ഇത് തന്നെ, ഈ സ്ഫോടവാദികളുടെ തന്നെ. ഈ സ്ഫോടവാദത്തിനൊരു ശരിയായ രൂപം ആദ്യം കൊടുക്കുന്നത് ഭർത്തൃഹരിയാണ് വാക്യപുതിയത്തിൽ. ഭാഷ്യത്തിൽ അതിൻ്റെ ഇതുണ്ടെങ്കിലും ഭാഷ്യം എന്ന് പറയുമ്പോൾ അത് ബി സിയിലുള്ളതാണ്. ഭർത്തൃഹരിയുടെ കാലം പറയുന്നത് എ ഡി 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടൊക്കെയാണ്. ഭാഷ്യകാരൻ്റെത് അങ്ങേറ്റം പോയാൽ 9, അതിന് പുറകിലേക്ക് പോകാൻ വഴിയില്ല. ഒരു ചരിത്രബോധത്തോടു കൂടി ചിന്തിച്ച നല്ല ഭാവനയിലാണെങ്കിൽ മനുഷ്യനകാരൻ്റെ കാലം ബി സി 5000 എന്നൊക്കെ പറയുന്നവരുണ്ട്. അംഗീകരിക്കാൻ പറ്റിയ കാര്യമുണ്ട്. ഇതിനോടൊക്കെ ബഹുമാന കുടുംബം നമ്മുടെ കാഴ്ചപ്പാടൊക്കെ ഒരുപാടങ്ങ് പറയിപ്പോ. കൂടുതൽ ആദരവും ഭക്തിയൊക്കെ കുടുംബം ചിലർ പറയും വേദകാലം ബി സി 20000 പറഞ്ഞിടും. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ചരിത്രബോധം കൂടെ നമുക്ക് ആവശ്യമാണ്. അതെന്തായാലും ശരി, ഭാഷ്യകാരന്റെ കാലം വന്നപ്പോ നിലവിലിരുന്ന ആ സ്ഫോടവാദത്തെയാണ് ഭാഷ്യകാരൻ നിഷേധിക്കുന്നത്. ഭാഷ്യകാരൻ നിഷേധിക്കുമ്പോൾ ഏതും നിഷേധിക്കുമ്പോൾ എന്തോരം ആൾക്കാർ കൂടുതൽ ചിന്തിക്കും. അവർ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം എന്ത് ചെയ്യും? സ്ഫോടാവസാനം ബ്രഹ്മമായി, ബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരുന്നു. കാരണം ബ്രഹ്മത്തിൽ നിന്നാണോ എല്ലാം ഉണ്ടാകുന്നു. അതാണ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ സ്ഫോടത്തെ കുറിച്ച് വന്നത്. അപ്പോൾ അങ്ങനെ എത്തിച്ചേരുന്നതിനുള്ള കാരണം ഈ ചർച്ചകളാണ്, ദാർശനികമായ ചർച്ച. ഇതമന്ത തമ കൃഷ്ണം ജായേത ഭുവനത്രയം. ഇത് ഈ ശബ്ദാഹ്വയം ജ്യോതിരാസംസാര നദീപി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ വരുന്നത് ശബ്ദമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ അത് വാസ്തവത്തിൽ അത് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അത് പിൽക്കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ബ്രഹ്മം തന്നെയായി മാറി. ഇതുപോലെ താർക്കികന്മാർക്കും പറ്റി ന്യായ വൈശേഷിക ദർശനങ്ങളുണ്ട്. അവർ ഈ ശങ്കരാചാര്യരുടെ ബ്രഹ്മത്തെയൊന്നും അംഗീകരിക്കാതെ ശങ്കരാചാര്യർ അതിനെ നിഷേധിച്ചു. അവർക്കും ആത്മാവെല്ലാം ഉണ്ട്, പക്ഷെ അതിനെ നിഷേധിച്ചു. നിഷേധിച്ച് പിന്നെ അവരും ചിന്തിച്ചു ചിന്തിച്ച് ചിന്തിച്ച് നവീയ ന്യായം വന്നപ്പോൾ അവരുടെ അവരും എത്തിച്ചേരുന്ന എന്താണ് അവസാനം? ഈ ബ്രഹ്മത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ, ആഗമങ്ങളിൽ തന്ത്രങ്ങൾ എല്ലാം അതിനൊരു വ്യക്തത വന്നത് എന്തിനാ? ഈ തന്ത്രശാസ്ത്രങ്ങളും മറ്റും വായിച്ചു കഴിഞ്ഞാൽ അവസാനം വന്നു വന്ന് അവർ പറയുന്ന ബ്രഹ്മത്തെക്കുറിച്ചാവും. ഇതെല്ലാം ശങ്കരാചാര്യർക്ക് ശേഷം വന്ന മാറ്റമാണ്. ബ്രഹ്മത്തെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. ആ മാറ്റം ചുരുക്കത്തിൽ ബൗദ്ധന്മാരിൽ പോലും വന്നു. പിൽക്കാലത്ത് പിൽക്കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവരും പറയേണ്ടി വന്നു, ഞങ്ങൾ പറയുന്നതും അനർവചനീയമായ ഒരു തത്വത്തെയാണ്. ഈ ചർച്ചകളിലൂടെയാണ് അവസാനം എത്തിച്ചേരേണ്ടി വരും. പിന്നെ ശങ്കരാചാര്യർക്ക് കാലശേഷം ബ്രഹ്മത്തെ നിഷേധിക്കാൻ ശ്രമിച്ചവർക്കും അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല പൂർണ്ണമായിട്ട്. അതിന് അവർക്ക് വേറെ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ നിഷേധിക്കുന്നതിന്. അപ്പൊ ശങ്കരാചാര്യർക്ക് ശേഷം വന്ന ദാർശനികന്മാർക്ക് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ അവർക്ക് ബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരേണ്ടി വന്നു. അതുകൊണ്ട് ഇവിടെ ഈ സ്ഫോടം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ നിഷേധിക്കുന്നത് ശങ്കരാചാര്യർക്ക് മുമ്പ് പ്രചരിച്ചിരുന്ന സ്ഫോടവാദത്തെയാണ്. വാദം എന്താണിപ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്നതാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ സ്ഫോടം എന്ന് പറയുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ധരിക്കരുത്, അതിൽ കൂടുതലുണ്ട്. ഇനിയിപ്പോ അടുത്ത് വരുമ്പോൾ ശങ്കരാചാര്യർ താർക്കികന്മാരെയും മറ്റും എല്ലാം നിശിതമായി വിമർശിക്കും. അവിടെ ഇതുപോലെ തന്നെ അതിനു മുമ്പ് പ്രചരിച്ചിരുന്ന കാര്യങ്ങളെയാണ് നിഷേധിക്കുന്നത്. പിന്നീട് അവരെല്ലാം എത്തിച്ചേർന്നത് ശങ്കരാചാര്യർ പറഞ്ഞെടുത്ത് തന്നെയാണ്. ഒരു ദാർശനികൻ എന്നുള്ള നിലയിൽ ദാർശനിക ചർച്ചയിൽ ശങ്കരാചാര്യരെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ മറികടന്നിട്ടുണ്ടെങ്കിൽ അവർ ശങ്കരാചാര്യരെ മനസ്സിലാക്കാത്തവരാണ്. അങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്കതിനെ ചോദ്യം ചെയ്യാനും അതിനപ്പുറം പറയാനും ഒക്കെ വളരെ എളുപ്പമാണ്. മനസ്സിലാക്കിയാൽ പ്രയാസമാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, സ്ഫോടത്തെ നിഷേധിക്കുന്നു. അതുകൊണ്ട് അനേക വർണ്ണങ്ങളിൽ ഏകത്വ ബുദ്ധി ഉണ്ടാകാം, അതാണ് ഗഹു എന്ന് പറയുന്ന ആ ബോധം. യാതു ഗൗരിത്തി ഏകോ അയം ശബ്ദ ഇതി ബുദ്ധി. സാ ബഹുഷയോ വർണേഷു ഏകാർത്ഥ അവച്ഛേദ നിബന്ധന ഔപചാരികി വന സേനാദി ബുദ്ധിവദേവ. ഈ വർണ്ണങ്ങളെല്ലാം ശ്രവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നു കൗ എന്ന് പറയുന്നത് ഒരു പദമാണ്, ഏകപദമാണെന്നുള്ള ഒരു ബോധം ഉണ്ടാവുന്നുണ്ടല്ലോ. രാമ എന്ന് പറയുന്ന മറ്റൊരു പദമാണ്, കൃഷ്ണ എന്ന് പറയുന്ന മറ്റൊരു പദമാണ്. അങ്ങനെ നമ്മൾ അറിയുകയും പറയുകയും ചെയ്യുമ്പോൾ അത് പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ സംഭവിച്ചു. ശ്രവണ ഇന്ദ്രിയത്തിലും ബുദ്ധിയിലും ഒക്കെ പലതും സംഭവിച്ചു വളരെ വേഗത്തിൽ. ഇന്നാണ് ഇതിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുന്നു, അത് നമ്മുടെ ബ്രെയിനിനെ പഠിച്ചിട്ട് ഈ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ എന്തൊക്കെ രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, എങ്ങനെ ബോധമുണ്ടാകുന്നു, അങ്ങനെ അവർ പഠിക്കും. അന്നങ്ങനെയല്ല, അവർ ബുദ്ധിയുണ്ട്, ബുദ്ധിയെ തന്നെയാണ് പഠിക്കുന്നത്. ബുദ്ധിയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു, അല്ല ബുദ്ധി പ്രവർത്തിക്കുന്ന ബ്രെയിൻ എന്ന് പറയുന്ന വസ്തുവിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് ആണ് വ്യത്യാസം. അവിടെ ചിന്ത മുഴുവൻ അവിടെയാണ്. കാരണം ഇതിന്റെ പ്രധാനമായ കാര്യം അവിടെയാണ്. എന്തുകൊണ്ട്, നിങ്ങളിനി എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബ്രെയിനിനെ പഠിച്ചാലും അവിടെയും ആശ്രയിക്കുന്ന എന്തിനാ, ഈ ബുദ്ധിയാണ്. മൈക്രോസ്കോപ്പിനെ ആശ്രയിച്ചാലും കമ്പ്യൂട്ടറിനെ ആശ്രയിച്ചാലും ഏത് പരീക്ഷണശാല ആശ്രയിച്ചാലും ആത്യന്തികമായി ആശ്രയിക്കുന്ന എന്തിന് ബുദ്ധിയാണ്. ബുദ്ധിയുണ്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ അവരെന്ത് കരുതി, ഈ ബുദ്ധി കൊണ്ട് ബുദ്ധിയെ തന്നെ പരിശോധിക്കുക, മറ്റുള്ളവരിടത്തേക്കൊക്കെ എന്തിനു പോകണം. ഇപ്പൊ ശബ്ദത്തെ ഗ്രഹിക്കുന്ന ബുദ്ധി, അപ്പൊ ബുദ്ധിയിൽ എന്ത് സംഭവിക്കുന്നു നോക്കുക. അവസാനം അവിടെ തന്നെ എത്തിച്ചേരും, നിഗമനം അവിടെ തന്നെയാണ്. അതാണ് അന്നുള്ളവർ ചിന്തിച്ചത്. അപ്പോൾ ബുദ്ധിയെ ആശ്രയിച്ചുള്ള വിചാരം മുമ്പോട്ട് പോയതുകൊണ്ടാണ് അന്ന് അവർ ബ്രെയിനിനെ കൂടുതൽ പഠിക്കാൻ പോകാത്തത്. അതിനെ പഠിക്കുന്നതിന് വേണ്ടി ആശ്രയിക്കുന്ന ബുദ്ധിയെ തന്നെ അവർ പഠിച്ചു. അതാണ് ഇവിടെ ഈ ബുദ്ധി ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു. അതിനെന്ത് സംഭവിക്കുന്നു? അതാണ് ഇവിടെ പറയുന്നത്, യാതു ഗൗരിത്യേകോ അയം ശബ്ദയിലി ബുദ്ധി. അങ്ങനെയൊരു ബോധം നമുക്കുണ്ടാകുന്നു. ബുദ്ധി എന്ന് വെച്ചാൽ ബോധം, അറിവ്. അങ്ങനെ ഗൗരിത്യേകോ അയം ശബ്ദ, ഗൗ എന്ന് പറയുന്നത് ഇതൊരു ശബ്ദമാണ്, ഇതൊരു ശബ്ദമാണ്, ഒരു പദമാണ്. രാമ എന്ന് പറയുന്ന ഒരു പദമാണ്. അതിൽ ഇത് ഒന്നാണെന്നുള്ള ബോധം എന്തുകൊണ്ടുണ്ടാകുന്നു? അല്ല, അനേക ഉറുമ്പുകൾ എഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്തുകൊണ്ടുന്നു ഇത് ഒരു വരിയാണെന്ന് ഒന്നെന്ന് ബോധം എന്തുകൊണ്ടുണ്ടാകുന്നു? ശരിക്കും പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. എന്തുകൊണ്ട്? അവിടെ പലതുണ്ട്. ഇനി ഒന്നെന്ന് പറയും എന്നാൽ ഒന്നെന്നുള്ള ബോധം ഉണ്ടാകുന്നുണ്ട്. ആ ബുദ്ധിയെ പറയാം, അത് ഔപചാരികി എന്ന് വെച്ചാൽ അത് മുഖ്യമായ അർത്ഥത്തിൽ അത് ശരിയല്ല, പലത് തന്നെയാണ് അവിടെ. പക്ഷെ എന്നാൽ ഒന്നെന്നുള്ള നമ്മുടെ അനുഭവത്തെ നിഷേധിക്കാനും പറ്റില്ല. രണ്ടു വരിയുണ്ടെന്ന് പറയാൻ കഴിയും ഇല്ല. അപ്പോൾ അതൊരു ഗൗണബുദ്ധിയാണ്. ശബ്ദത്തെ പല വർണ്ണങ്ങളെ കേട്ടിട്ടും ഗൗ ഒരു പദം എന്നെന്തുകൊണ്ട് തോന്നുന്നു? ആ തോന്നലും ഗൗണം തന്നെയാണ്, മുഖ്യമല്ല. ആയിക്കോട്ടെ, എന്നാലും എന്തുകൊണ്ട് അവിടെ അങ്ങനെ തോന്നുന്നു? കാരണം ആ ശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന അതിൻ്റെ അർത്ഥം ഒന്നാണ്. ഗൗ എന്ന് പറയുന്ന ഒന്നാണ്, ഒരു പശുവാണ്. ആ അർത്ഥം ഒന്നായതുകൊണ്ടാണ് നമുക്ക് ആ പദത്തിലും അവിടെ അനേക വർണ്ണങ്ങൾ ഉണ്ടെങ്കിലും അവിടെ അത് ഏകപദമാണ് എന്നുള്ള ബോധമുണ്ടാകുന്നത്. ഇവിടെ എന്താണ്? ഉറുമ്പുകൾ അനേകം ഉണ്ടെങ്കിലും വരി ഒന്നാണ്, ലൈൻ. വരി എന്ന് വെച്ചാൽ ലൈൻ. അതൊന്നായതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് ഒന്നാണ് എന്ന് പറയുന്നു. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. വസ്തു ഒന്നായതുകൊണ്ട് വസ്തുവിലുള്ള ഏകത്വത്തെ ശബ്ദത്തിലേക്കെടുക്കുന്നു. അത് ഗൗണകൽപ്പന എന്ന് പറയും, മുഖ്യമല്ല. അതുകൊണ്ട് ഗൗഹു എന്ന് പറയുന്നിടത്ത് അനേക വർണ്ണങ്ങളുണ്ടെങ്കിലും ഏകത്വ ബുദ്ധി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി മറ്റൊരു സാധനത്തെ ഒന്നും ഇവിടെ കൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. യാതു ഗൗരിതി ഏകോ അയം ശബ്ദയിതി ബുദ്ധി. ഗൗ എന്ന് പറയുന്ന ഇത് ഏകമാണ്, ഏക ശബ്ദമാണ്, ഇതൊരു ശബ്ദമാണ് എന്നുവെച്ചാൽ ഒരു പദമാണെന്നുള്ള ഈ ബുദ്ധി. ആ ബുദ്ധി ബഹുഷു ഏവ വർണ്ണേഷു, അനേക വർണ്ണങ്ങളിൽ ഏകാർത്ഥ അവച്ഛേദ നിബന്ധന, ഏക അർത്ഥമാകുന്ന ഉപാധി നിമിത്തമായിട്ടാണ്. ഏകാർത്ഥം എന്ന് പറഞ്ഞാൽ ഏകമാകുന്ന വ്യക്തി. ഗൗഹു എന്ന് പറയുന്നിടത്ത് എന്താണ്? ഒരു വ്യക്തി എന്ന് പറയുന്ന ആ പശു. ഗൗഹു എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം പറയണം. പശുവിനും കാളയ്ക്ക് ഇവിടെ ഗൗഹു എന്നാ പറയുന്നു. അത് ഉപയോഗിക്കുമ്പോൾ തിരിച്ചറിയാൻ പ്രയാസമാണ്. ഗൗഹു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകം അന്വേഷിക്കേണ്ടി വരുന്നത് അമ്മ പശുവാണോ അതോ അച്ഛൻ കാളയാണോ എന്ന്. കാരണം ഗൗഹു പശു അമ്മയാണെങ്കിൽ കാള അച്ഛനുമാണല്ലോ, അല്ലെന്ന് ആരോഗ്യം നിഷേധിക്കാൻ പറ്റും. ഇപ്പോൾ ഗുഹു എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഒരേ ശബ്ദം ആണ് ഉപയോഗിക്കുന്നത്. തിരിച്ചറിയണമെങ്കിൽ സാധനം കൂടെ കാണണം, എന്താണ്. പാല് തരുന്നതാണെങ്കിൽ അത് സ്ത്രീ, അല്ല പശുവിൻ്റെ പിതാവാണെങ്കിൽ അത് പുരുഷൻ. അതുകൊണ്ടാണ് നമ്മൾ പശുവിനെ അമ്മ എന്ന് പറഞ്ഞ് പൂജിക്കുമ്പോൾ കാളയെ അച്ഛനെന്ന് പറഞ്ഞുകൂടെ പൂജിക്കുന്നത്. അതിന് മുറിച്ച് ശാപ്പിടാൻ പാടില്ല. പിതാവിനാരെങ്കിലും തിന്നോ? അതിനെ വണ്ടിയിൽ കെട്ടി അടിക്കാൻ പാടില്ല, വയലിൽ കൊണ്ടുപോയി വിഴാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതാരും ചിന്തിക്കാറില്ല. അതുകൊണ്ട് അമ്മയെ മാത്രമേ ഇവിടെ പൂജിക്കൂ, അച്ഛനെ പൂജിക്കത്തില്ല. എന്താ കാരണം? ഈ ഗോഹ എന്ന് പറയുന്നത് തിരിച്ചറിയാൻ വയ്യ. അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ചിന്തിച്ചു നോക്കുക. അത് മനസ്സിലാക്കിയിരിക്കുന്നത് സംസ്കൃതത്തിൽ ഗോഹ എന്ന് പറഞ്ഞാൽ പശുവാണ്, കാളയാണ്. മലയാളത്തിൽ ഭാഗ്യ വെച്ചാൽ രണ്ട് ശബ്ദമുണ്ട്. പശുവുണ്ട്, കാളയുണ്ട്. പശുവിനെ കണ്ടാൽ പൂജിക്കണമെന്ന് തോന്നും, കാളയെ കണ്ടാൽ തിന്നണമെന്നും തോന്നും. ആർക്കും ഒരു വിരോധമില്ല. പറയുന്നു എന്താണ്, സാ ബഹുഷു വർണേഷു ഗോഹു എന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടാകുമ്പോൾ അവിടെ നാനാവർണങ്ങളിൽ ഏക അർത്ഥ അവച്ഛേദ നിബന്ധന ഒരു വസ്തു എന്താണ്, പശു അല്ലെങ്കിൽ കാള എന്ന് പറയുന്ന ആ ഒരു വസ്തു, ആ ഉപാധി നിമിത്തമായിട്ട് എന്ത് വരുന്നു, ഔപചാരിക ഗൗണമായി എന്ന് വെച്ചാൽ വ്യക്തിയിലുള്ള ഏകത്വത്തെ അനേക വർണ്ണങ്ങളിൽ കൊണ്ടുവരുന്നു. അതാണ് ഔപചാരിക എന്ന് പറഞ്ഞത്. കൊണ്ടുവന്നിട്ടാണ് അവിടെ ഏകത്വ ബുദ്ധി വരുന്നത്. എങ്ങനെ, വന സേനാദി ബുദ്ധിവത്, വനം ഏകമാണ്, സേന ഏകമാണ് എന്നുള്ള ബുദ്ധി ഉണ്ടാകുന്നത് പോലെ ഗോഹു ഏകപദമാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നു. എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഗോ എന്ന് പറയുന്ന പദത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ അതിന്റെ വിഷയമായിരിക്കുന്നത് അനേക വർണ്ണങ്ങൾ തന്നെയാണ്. ഉറുമ്പിന്റെ ലൈൻ കാണുമ്പോൾ അവിടെ നമ്മൾ ഗ്രഹിക്കുന്ന എന്താണ്, ഒരു ഉറുമ്പിനെ അല്ല, അനേക ഉറുമ്പുകൾ തന്നെയാണ്, പക്ഷെ ലൈൻ ഒന്നും. അതുപോലെ ഇവിടെ എന്താണ്, ഒരർത്ഥം ഉണ്ട് ആ ശബ്ദത്തിൽ. മറ്റൊരു ഉദാഹരണമാണ്, എല്ലാ അംശത്തിലും അതുപോലെ എടുക്കരുത്. ഉദാഹരണം എന്ന് പറയുമ്പോൾ അതിൽ ഏത് അംശത്തെയാണ് നമ്മൾ ഗ്രഹിക്കേണ്ടതായി വിവക്ഷിച്ചിരിക്കുന്നത് അതിനെ എടുക്കാവൂ. അതുകൊണ്ട് സ്ഫോടത്തെ നിഷേധിക്കാൻ വേണ്ടി പറയും. അനുഭവത്തെ ഇങ്ങനെയൊക്കെയാണ് വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. കാര്യം എന്താണെന്ന് പിടികിട്ടും. ഇനി അനുഭവത്തിന്റെ പുറത്ത് ഭാവനകളെ കെട്ടിവെക്കരുത്. അപ്പോൾ എവിടെയെങ്കിലും എത്തിച്ചേരും. ഇതാണ് അതിൻ്റെ ശരിയായ വിശകലനം എന്നാണ്. അപ്പോൾ മനസ്സിലാവും ഏതനുഭവമാണ് ബാധിക്കാതിരിക്കുന്നത്, ഏതനുഭവമാണ് അസത്യമെന്ന് ബോധിക്കുന്നത് എന്ന് മനസ്സിലാവും. പദസ്ഫോടം എന്ന് പറയുന്നത് അനുഭവം, അനുഭവം നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് സത്യമല്ല. വർണ്ണങ്ങൾ, വർണ്ണാനുഭവം, അതിലൂടെ പദമെന്നുള്ള ബോധം, ആ പദത്തിലൂടെ അർത്ഥമെന്നുള്ള ബോധം, ഇത് ബാധയുണ്ടാകുന്നില്ല. പദം വർണ്ണങ്ങൾ തന്നെയാണ്. പദബോധത്തിൽ വിഷയമായിരിക്കുന്നത് വർണ്ണങ്ങൾ തന്നെയാണ്. ആ പദത്തിൻ്റെ അർത്ഥമാണ് പദാർത്ഥം, സ്ഫോടത്തിൻ്റെ അർത്ഥമല്ല എന്നെല്ലാം മനസ്സിലാക്കണം. അത്രാഹ പറയുന്നു, നിങ്ങളങ്ങനെ പറഞ്ഞ് ജയിച്ചു പോകാനൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങളങ്ങനെ വർണ്ണത്തിൽ കാര്യങ്ങളെ കൊണ്ടുവന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ അവിടെ പല സംശയങ്ങളും വരും. ആണ് പറയുന്നത് ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ ചർച്ച ചെയ്ത് അവസാനം ബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരുമെന്ന് പറയുന്ന അതാണ്. പരമാർത്ഥം അതാണെങ്കിൽ പറയുന്നതാണ് എല്ലാ വാക്കും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം അതിൽ നിന്നാണ് പ്രകടമാകുന്നത്, അതിലാണ് ലയിക്കുന്നതെങ്കിൽ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അവിടെ തന്നെ എത്തിച്ചേരും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ വീണ്ടും സംശയം ഉന്നയിക്കുകയാണ്. അത്രാഹ ചിലരിങ്ങനെ പറയും, അത് സ്ഫോടവാദിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകാം. ഭാഷകാരന്റെ ഈ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ അത് സഹിക്കാത്തവരാകും. അത്യന്തമായ ഭാഷകാരന്റെ ഉദ്ദേശം എന്താണ്? അവിടെ ശബ്ദത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നെങ്കിലും അത്യന്തികമായി അവന്റെ ബുദ്ധിയെ ബ്രഹ്മത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അത് ഏത് വഴിക്ക് പോയാലും അവിടെ തന്നെ എത്തിച്ചേരുമെന്നുള്ളതാണ്. ശബ്ദം നിത്യമാണെന്ന് പറഞ്ഞാലും വേദം നിത്യമാണെന്ന് പറഞ്ഞാലും വേദ സ്വതപ്രമാണമെന്ന് പറഞ്ഞാലും ആത്യന്തികമായ ഒരു ലക്ഷ്യത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് വർണ്ണത്തെക്കുറിച്ച് പറഞ്ഞാലും ആശ്രമത്തെക്കുറിച്ച് പറഞ്ഞാലും ജാതിയെക്കുറിച്ച് പറഞ്ഞാലും എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മം, അത് തന്നെയാണ് ഭാഷകാരൻ, വേറെ ലക്ഷ്യമൊന്നുമില്ല. പിന്നെ ആ വിശദീകരണങ്ങളിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഭാഷകാരന്റെ മഹത്വം. അത്രാഹ യദി വർണ ഏവ സാമസ്ഥ്യേന ഏകബുദ്ധി വിഷയതാം അപദ്യമാനാഹ പദം സിഹു തതോ ജാര രാജ കപിഹി പികഹ ഇത്യാദിഷു പദവിശേഷ പ്രതിപത്തിർന്ന സ്യാത്. പറയുന്നു ഗോഹു എന്നെല്ലാം നമ്മൾ പദത്തെ ബോധിപ്പിക്കുമ്പോൾ ആ ബോധത്തിന് വിഷയമായിരിക്കുന്ന സ്ഫോടമല്ല വർണ്ണങ്ങളാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പദങ്ങൾ പറയുന്നു. ഒന്ന് ജാര എന്ന് പറയുന്നു, മറ്റൊന്ന് രാജ. ഇവിടെ ജാ ര എന്ന് പറഞ്ഞാലും രാജ എന്ന് പറഞ്ഞാലും ഇതിൽ വർണ്ണങ്ങൾക്ക് മാറ്റമില്ല. ക പി പി ക എന്ന് പറഞ്ഞാലും വർണ്ണങ്ങൾക്ക് മാറ്റമില്ല. അപ്പോൾ വർണ്ണങ്ങളാണ് വിഷയമെങ്കിൽ ഇവിടെ ഈ പദങ്ങളിൽ ഈ വ്യത്യസ്തമായ രണ്ട് പദങ്ങളിലും ഒരേ വർണ്ണങ്ങളെയാണ് ബോധിക്കുന്നത്. അപ്പൊ പിന്നെ ഇതിനെങ്ങനെ പദത്തിൽ വ്യത്യാസം വരും, എങ്ങനെ അർത്ഥത്തിന് വ്യത്യാസം വരുമെന്നാണ് ചോദിക്കുന്നു. കാരണം ഇവിടെ പറഞ്ഞെന്താണ്? ഗുഹ എന്ന് പറയുന്ന ആ ശബ്ദത്തിൽ വിഷയമായിരിക്കുന്നത് വർണ്ണങ്ങളാണെന്ന് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ വ്യത്യസ്തമായ പദങ്ങളിലെല്ലാം ഒരേ വർണ്ണങ്ങളാണ് വിഷയമായിരിക്കുന്നത്. ഒരേ വർണ്ണം വിഷയമാകുകയാണെങ്കിൽ ഇതിലെങ്ങനെ വ്യത്യാസം വരും? വർണ്ണത്തിൽ വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ടെന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ജാര എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഫോടമാണ്, രാജ എന്ന് പറയുന്നത് മറ്റൊരു സ്ഫോടം, കപി എന്ന് പറയുന്നത് മറ്റൊരു സ്ഫോടം, പികഹ എന്ന് പറയുന്നത് മറ്റൊരു സ്ഫോടം. അത് സ്വീകരിക്കുക, ഈ തകരാറ് വരത്തില്ല. പദബുദ്ധിക്ക് വിഷയം വർണ്ണമാണെന്ന് വന്നു കഴിഞ്ഞാൽ വർണ്ണങ്ങളിൽ ഭേദമില്ലാത്തതുകൊണ്ട് ഈ പദങ്ങൾക്ക് ഭേദമില്ലാതെ വരും. ഇത് വ്യത്യസ്ത പദങ്ങളെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വ്യത്യസ്തമായ പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥബോധം ഉണ്ടാകുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതല്ല അനുഭവത്തിന് വിരോധമാവും. നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. കപി എന്ന് പറയുന്നത് പിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്നാണോ? അല്ലല്ലോ. അതാണ് നമ്മളോട് ചോദിക്കുന്ന യതി വർണ ഏവ വർണ്ണങ്ങൾ തന്നെ സാമസ്ഥ്യന ഒരുമിച്ച് ഏകബുദ്ധി വിഷയത്താം അപദ്യമാനാഹ ഒരു ബുദ്ധിക്ക് വിഷയമായിട്ട് എങ്ങനെ ഗൗഹു എന്നുള്ളടത്ത് എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു ബുദ്ധിക്ക് വിഷയമായിട്ട് പദം സീവ് അങ്ങനെ പദമാകുന്നു, ഗവ് എന്ന് പറയുന്ന പദം ആകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തഥ ജാര രാജ കപിഹി പികഹ ഇത്യാദിഷു ഈ സ്ഥലങ്ങളിലെല്ലാം പദവിശേഷ പ്രതിപത്തി പദങ്ങൾ ഭിന്നമാണെന്നുള്ള ബോധം അതുണ്ടാകത്തില്ല. എന്തുകൊണ്ട് തേയവഹി വർണ്ണഹ ഇതരത്രജ പ്രത്യവഭാസന്തയിൽ ഒരേ വർണ്ണങ്ങൾ തന്നെ കപ്പിയിലുള്ള വർണ്ണങ്ങൾ തന്നെ പീകത്തിലും തേയവഹി വർണ്ണഹ ഇതരത്രജ ഓരോ സ്ഥലത്തും എന്നുവെച്ചാൽ കപ്പിയിലും പീകത്തിലും ഒരേ വർണ്ണങ്ങൾ തന്നെയാണ് പ്രത്യവഭാസന്തയെ പ്രതീതമാകുന്ന രീതി. അതുകൊണ്ട് ഇവിടെ ഒരേ വർണ്ണങ്ങളാണെങ്കിൽ പിന്നെ അവിടെ പദത്തിന് വ്യത്യാസം വരാൻ പാടില്ല, അർത്ഥത്തിന് വ്യത്യാസം വരാൻ പാടില്ല, അപ്പം നമ്മുടെ അനുഭവത്തിന് വിരോധം വരും എന്നാണ് പറയുന്നു. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത്ര വദാമഹ, അതിന് സമാധാനം പറഞ്ഞുതരാം. ഞങ്ങൾ അനുഭവത്തെ ആശ്രയിച്ച് തന്നെയാണ് ഇവിടെ ഇങ്ങനെ വർണ്ണങ്ങൾ ഒരേ വർണ്ണങ്ങളാണെങ്കിലും ഇവിടെ പദത്തിൽ വർണ്ണങ്ങൾ തന്നെയാണ് വിഷയമാകുന്നത്, അവിടെ ഇത് വ്യത്യസ്തമായ പദങ്ങൾ തന്നെയാണ്, ഈ വ്യത്യസ്തമായ പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥത്തിൻ്റെ ബോധം തന്നെയാണ്, ഇതിനുവേണ്ടി സ്ഫോടത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ പദത്തിൽ വർണ്ണങ്ങളാണ് വിഷയമാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. അക്കാര്യം അടുത്ത് വിശദീകരിക്കുന്നു.